ബഹുവ്രീഹി സമാസ പ്രകരണം അത്ര സൂത്രദ്വയം വിചാരിതം. തദ്വിഷയേ കോപി സംശയോ വശിഷ്യത്തെ പൂർവോക്ത വിഷയേ നാസ്തി ചേത് മമ സംശയോ വർത്തതേ. ശേഷോ ബഹുവ്രീഹി ഇത്യത്ര ശേഷശബ്ദസ്യ കോർത്ഥഃ തത് കഥം ലബ്ധം. ദ്വിതീയാദിവിഭക്തിയന്തശബ്ദാനാം സമാസഃ ദ്വിതീയാശ്രിതാതീതപതിതഗതത്യസ്ഥപ്രാപ്തന്യൈഃ തൃതീയ തത്കൃതാർത്ഥേന ഇത്യാദി സൂത്രദ്വാര ഉക്തഃ. ശേഷ ഇത്യസ്യ ഉക്താദ് അന്യഃ ഇത്യർത്ഥഃ. പൂർവോക്താദ് അന്യഃ ഭവതി ശേഷഃ. അതഃ പ്രഥമാ അവശിഷ്യത്തെ. അതഃ അത്ര പ്രഥമാ ഗ്രാഹ്യ ശേഷശബ്ദേന. അത വൃത്തൗ ദ്വിതീയാശ്രിത ഇത്യാദിനാ യസ്യ തൃഗസ്യ വിഭക്തേഃ വിശിഷ്യ സമാസനുക്തഃ സശേഷഃ പ്രഥമാന്ത ഇത്യർത്ഥഃ ഇതി ഉക്തം. ബഹുവ്രീഹി ശബ്ദസ്യ ബഹുവ്രീഹി ശബ്ദ പൂർവാചാര്യ സംജ്ഞയേവ ബഹുവ്രീഹി. എന്തു തസ്യ ശബ്ദസ്യ വിഗ്രഹോപി ബഹുവ്രീഹേവ ബഹുവ്രീഹിവതേവ ബഹുവ്രീഹയ യസ്യ ബഹുവ്രീഹി. തസ്യ അർത്ഥേന സഹ അത്ര ന കോപി സംബന്ധഃ കിന്തു ശബ്ദ വിഗ്രഹ ഏവം കർത്തും ശക്യതെ. യഥാ തത്പുരുഷ തസ്യ പുരുഷ തത്പുരുഷ തസ്യ സംജ്ഞയാ അനേന വിഗ്രഹേണ ന കോപി മുഖ്യ സംബന്ധഃ കിന്തു തസ്യ സംജ്ഞയാ വിഗ്രഹ ഏവം കർത്തും ശക്യതെ. തസ്യ പുരുഷ തത്പുരുഷ ഇവമേവ ഗൗരീഹ്യ. രാജപുരുഷ ഇത്യാദിവത് തദ്ഗ്രഹദ്വാരാ ഏവ ജ്ഞായതേ തത്പുരുഷസ്യ സ്വരൂപം. ഏവം അസ്യ സംജ്ഞയാഃ വിഗ്രഹദ്വാരാ ഏവ ജ്ഞായതേ ബഹുവ്രീഹി സ്വരൂപം. അനേകമന്യപദാർത്ഥ ഇത്യത്ര അനേകം പ്രഥമാന്തം. പ്രഥമാന്തം ഇതി കഥം ലബ്ധം? ശേഷോ ബഹുവ്രഹീതി അധികാരസൂത്രം. തസ്സൂത്രം അത്രാപി അനുവർത്തതി. അതഃ തസ്യ സൂത്രസ്യ അർത്ഥരൂപേണ പ്രഥമാന്തം ഇതി ലഭ്യതി. അന്യപദാർത്ഥേ വർത്തമാനം. അന്യപദാർത്ഥേ ഇതി കഥം ലബ്ധം? സൂത്രേ അന്യപദാർത്ഥേ ഇതി വർത്തതി. അന്യത് പദം അന്യപദം, അന്യപദസ്യ അർത്ഥേ അന്യപദാർത്ഥേ ഇത് തത്ര വിഗ്രഹ. അനേകം പ്രഥമാന്ത പദാനാം അത്ര സമാസക്രിയ. സമാസ തത്ര വർത്തിപദാനാം അന്യപദ അർത്ഥേന സഹ സംബന്ധം. പദാനാം പദേന സഹ വൃത്തിയാത്മക സംബന്ധവും നാസ്തി. പദവൃത്തി കുത്ര വർത്തതേ? അർത്ഥേവ വർത്തതേ. അത് പദേ പദസ്യ പദേന സഹ വൃത്തിരൂപ സംബന്ധവും നാസ്തി. അതാത്ര പ്രാപ്തം ഉദകം ഇത്യാദി പദാനാം സംബന്ധ കേവല ഗ്രാമശബ്ദേന കിന്തു ഗ്രാമശബ്ദാർത്ഥ രൂപ ഗ്രാമേണ സഹ വർത്തതി. അതഃ അത്ര ഉക്തം അന്യപദ അർത്ഥേ വർത്തമാനം ഇതി പ്രഥമാന്തം. അത്ര അന്യപദ അർത്ഥം ഭവതി കിം? ഗ്രാമം. ഗ്രാമ ഭവതി അന്യപദാർത്ഥ. അനേകം പ്രഥമാന്തം ഭവതി പ്രാപ്തം ഉദകം അത്ര. അതഃ ഉക്തം അനേകം പ്രഥമാന്തം അന്യപദാർത്ഥ വർത്തമാനം വാ സമസ്യതേ. വാ ഇതി കഥം ലബ്ധം? ഭാഷാധികാര. അനേകം ഇത്യത്ര വ്യുത്പത്തി വിഗ്രഹ കഥം? ഏകം കേന സൂത്രേണ നഞ് ഇത്യനേന സൂത്രേണ സമാസ അനേകം ഏകശബ്ദസ്യ നഞ സമാസേ കൃതേ അനേകം ഇതി കഥം സിദ്ധ്യതി? തസ്മാ നുടച്ചി തദപൂർവം നലോപോ നഞ്ഞ ഇത്യനേന നകാരലോപേ കൃതേ തസ്മാ നുടച്ചി ഇത്യനേന നുടി കൃതേ നയേകം അനേകം ഇത്യർത്ഥ സിദ്ധ്യതി. വർത്തമാനം വാ സമസ്യതി സദ്ഗുരു. അപ്രഥമാഭ്യുക്തിർത്ഥേ ബഹുവ്രീഹിരതി സമാന അധികരണാനം ഇതി ച ഫലിതം അർത്ഥാത് സിദ്ധം. അത്ര സൂത്രദ്വയാഭ്യാം അർത്ഥാത് ഏതദ്വയം സിദ്ധം കിം? അപ്രഥമാഭ്യുക്തിർത്ഥേ ഇതി കേന ഉപായേന ലബ്ധം പ്രഥമ ഭക്ത്യർത്ഥ ഇതി ശേഷി സമാനാതികരണാനാമിതി കഥം അത്ര ഭാഷകാരേണ ഉക്തം ശേഷഗ്രഹണ പ്രഥമാന്ത ഇതി ലഭ്യത ഇതി ശേഷോ ബഹുപ്രീതി അത്ര ശേഷഗ്രഹണ പ്രഥമാന്തം ഇതി ലഭ്യത ഇതി ലഭ്യത ഇതി ഉദാഹരണം ഭവതി പ്രാപ്തം ഉദകം യം സഹ പ്രാപ്തോദകോ ഗ്രാമ അത്ര സമസ്ത പദം ഭവതി കിം പ്രാപ്തോദകം ഇത്യേതതി ഗ്രാമ ഇതി അത്ര വിശേഷരൂപേണ നിർദ്ദിഷ്ട പ്രാപ്തോദകേവ സമസ്തം പദം തൂർവം യുക്തം തത് വിഗ്രഹവാക്യം പ്രാപ്തം ഉദകം യം സ ഇതി പ്രാപ്തം ഉദകം യം സഇതി എവമപി വക്തും ശക്യം വിഗ്രഹവാക്യദ്യോതനായ ഇതി ഇത്യപി വക്തും ശക്യം പ്രാപ്തം ഉദകം എം സഇതി പ്രാപ്തോദകോ ഗ്രാമ അത്ര ഇതി ശബ്ദ എന്ന പ്രയുക്ത അന്യത്ര വിഗ്രഹ എവമപി ദർശിത പ്രാപ്തം ഉദകം യം സ ഇതി പ്രാപ്തോദക ഇതി അത്ര അലോക്യ വിഗ്രഹവാക്യം കഥം ഭവതി പ്രാപ്ത സു ഉദക സു ഇതി സ്ഥിതേ അനന്തരം പ്രക്രിയ പ്രാപ്തസു ഉദകസു ഇതി സ്ഥിതേ പ്രക്രിയ കഥം അനേകം അന്യപദാർത്ഥേ ശേഷോ ബഹുവ്രീഹി ഇതി സൂത്രസഹകൃത അനേകം അന്യപദാർത്ഥേ ഇത്യനേന സൂത്രേണ സമാസേ ജാതേ ഉദക അനന്തരം ഏകദേശപൂർദ്ധം അനന്യവൃത്തിയനേന പുനഃപ്രാതിപതിക സംജ്ഞായാം ഞാപ്രാതിപതികാ പ്രത്യ പരസ്ഥൈത്യനേന അത്ര പൂർവനിപാതാർത്ഥം സാമാന്യ നിയമമസ്തി സപ്തമീ വിശേഷണേ ബഹുവ്രീഹു സപ്തമീ വിശേഷണേ ബഹുവ്രീഹു അനേന സൂത്രേണ ബഹുവ്രീഹി സമാസേ സപ്ത അസ്തമ്യന്തസ്യ പൂർവനിപാതഃ കർണീയ ഏവം വിശേഷണസ്യാപി. അത്ര സപ്തമ്യന്ത നാസ്തി, എന്തു വിശേഷണ ശബ്ദം വർത്തത. അത വിശേഷണശബ്ദസ്യ പൂർവനിപാതഃ കർണീയ. അത്ര പ്രാപ്തം ഉദകം ഇത്യത്ര ഉദകശബ്ദസ്യ വിശേഷണം ഭവതി പ്രാപ്തശബ്ദഃ. അതഃ സപ്തമീ വിശേഷണേ ബഹുവ്രീഹോ ഇതി നിയമം അനുസൃത്യ പ്രാപ്തശബ്ദസ്യ പൂർവനിപാതഃ ഏവം പ്രാപ്ത ഉദക സു ഇതി സ്ഥിതേ പുനഃ ഋത്വവിസർഗ ച പ്രാപ്തോദക ഇതി സിദ്ധ്യതി. പ്രാപ്ത ഉദക ഇത്യത്ര സന്ധി കർണീയ. പ്രാപ്ത ഉദക ആവു ഇത്യത്ര ആഗുണേന സന്ധികാരി പ്രാപ്തോദക. പുനഃ ഏകവാരം വക്തവ്യം പ്രക്രിയ. പ്രാപ്തം ഉദകം യം സ പ്രാപ്തോദക ഇതി ലൗകിക വിഗ്രഹേ. പ്രാപ്തസു ഉദകസു ഇതി അലൗകിക വിഗ്രഹ അലൗക്യ വിഗ്രഹേ സമാസ പ്രാപ്നോതി. ശേഷോ ബഹുവ്രീഹി കൃത അനേകം അന്യപദാർത്ഥ ഇത്യനേന സൂത്രേണ സമാസേ ജാതേ കൃത്തസമാസശ്ച ഇതി പ്രാതിപ സംജ്ഞായാം സുബോധാത പ്രാതിപ ഇത്യനേന സുബ്ലോകേ കൃതേ സപ്തമീ വിശേഷണേ ബഹുവ്രീഹോ ഇത്യനേന പ്രാപ്തശബ്ദസ്യ പൂർവനിപാതി കൃതേ പ്രാപ്ത ഉദക ഇത്യത്ര പ്രാപ്ത ഉദക ഇത്യത്ര സന്ധി ആഗുണേത്യനേന ആ ഓ അനയോസ്ഥാനെ ഓ ഇത്യ ഏകാദേശിയ കൃതേ പ്രാപ്തോദക ഇത്യത്ര ഏകദേശകൃതം അനന്യവിത്തനേന പ്രാതിപതിക സംജ്ഞായാം പ്രാതിപതികാത് പ്രത്യേക പരസ്യത്തിനേന പരത്വന സ്വാധീനം കൃത്തെ പ്രാപ്തോതഃ ഇതി രൂപഃ സിദ്ധ്യതി. അത്ര സർവത്ര സമസ്തപദം വിശേഷ്യാനുസാരി ഭവതി. അത്ര ഗ്രാമശബ്ദസ്യ പുല്ലിംഗത്വാ പ്രാപ്തോദക ഇതി പുല്ലിംഗ ശബ്ദം ഭവതി. ദ്വിതീയാന്താർത്ഥസ്യ ഉദാഹരണം. ദ്വിതീയാന്ത പദ അർത്ഥേ കൃതേ ഉദാഹരണം ഭവതി ഊഢരഥോ അനഡ്വാനിതി. ഊഢഃ രഥോ ഏന സ അത്ര അന്യപദാർത്ഥ ഭവതി അനണ്ടുവാൻ. ഊഢ മഹപ്രാപണേ ഇത്യസ്യ നിഷ്ഠാരൂപം ഭവതി ഊഢ. ഊഢാരഥ ഇത്യസ്യ കോർത്ഥ രഥം വഹതി. രഥത്തെ വഹിച്ചവൻ ഊഢരഥ അനഡ്വാൻ രഥവാഹകഃ. ഊഢാരഥോ യേന ഇതി ലൗകിക വിഗ്രഹവാചകം ഇതേ ഊഢ സു രഥ സു ഇതി ലൗകിക വിഗ്രഹവാക്യേ സമാസേ ജാതേ അനേകം അന്യപദാർത്ഥേ സമാസേ ജാതേ കൃതജേ സമാസേ സുബോധാതു പ്രാതിപദിക കൃത സമാസേ തിനേന പ്രാതി സംന്യയം സുബോധാതു പ്രാതിപദിക തിനേന സപ്തമീ വിശേഷണ ബഹുവ്രുഹു ഇത്യനേന ഊഢശബ്ദസ്യ പൂർവനിപാതേ കൃതേ ഏകദേശികൂർദാനന്യത്തിനേന പുനഃപ്രാതിപദി സംജ്ഞായാം ഞാപ്രാതിപദ്യാ പ്രത്യയപരസ്യത്തിനേന സ്വാദിപ്രത്യയേ കൃതേ ഊഢരഥഃ. ദ്വിതീയാർത്ഥം കുത്ര തൃതീയ യേന രഥഃ ഊഢഃ ഭവതി സഹ ഊഢരഥഃ യേന രഥഃ അന്നം ഭുക്തം സ ഭോഗം ഭുക്തം സ ഭുക്തഭോഗ അത്ര അനഡ്വാൻ ഭവതി അന്യപദാർത്ഥ വഹനകർത്താ ഭവതി അനഡ്വാൻ അത്ര ഊഢ ഇതി രഥസ്യ വിശേഷണം രഥസ്യ വിശേഷണം ഭവതി. ഉക്തേ കർത്തരി കാ വിഭക്തി ഭവതി ഉക്തേ അനുക്തേ തൃതീയ അത്ര കർത്തുഃ അനുക്തത്വാത് തൃതീയ ഭവതി യേന ഇതി യേന രഥഃ ഊഢ ഇതി കർത്താത്ര അനുക്തഃ അത് തൃതീയ സഭോതി അനഡ്വാനി ഏവം ഉപഹൃത പശുരുദ്ര പശു ഇത്യത്ര ദീർഘ കഥം ഭവതി പശു ഇത്യത്ര ദീർഘ കഥം ഭവതി കഥം ദീർഘം ഭവതി ഉപഹൃത പശു ഇതി രൂപം രോരി ഉപഹൃത പശു ഇതി രൂപം പോകുന്നു. സസ്യ സൈഷൊരു തിനേനരുത്വേ രോരി ഇതി ലോപേ ലോപേ ദീർഘേകൃതേ പശു ഇതി സിദ്ധ്യതി. ഉപഹൃത പശു ഇതി രൂപം ഭവതി. ഉപഹൃത പശു യസ്മൈ ചതുർത്ഥി സമ്പ്രദാനി യസ്മൈ സഹ ഉപഹൃത പശു പശു ഉപഹാരൂപേണ സമർപ്പിതം തസ്മൈ ഉപഹൃത പശു. തസ്മൈ സമർപ്പ്യത്തെ അത സുദ്ര ഭവതി ഉപഹൃത പശു. രുദ്രം ഉദ്ദേശ്യ യാഗേ പശു സമർപ്പ്യത്തെ അത രുദ്ര ഭവതി ഉപഹൃത പശു. അത്ര സമ്പ്രദാനം കഹ രുദ്ര അതം ഉപഹൃത പശു യസ്മൈ രുദ്രാർത്ഥം ക്രിയത്തെ അത്ര സമർപ്പണം. അത സമ്പ്രദാനസജ്ഞക ഭവതി രുദ്ര. അലൗകിക വിഗ്രഹം ഭവതി ഉപഹൃതസു പശുസു ശേഷം സർവ പൂർവദേവ അത്ര വിശേഷണത്വാ ഉപഹൃത ശബ്ദസ്യ സപ്തമീ വിശേഷണേ ബഹുപ്രയോഗത്തിനേന പൂർവനിപാത കൃത. ശേഷം സർവം പൂർവദേവ അത്ര സമ്പ്രദാനസ്യ ഉദാഹരണം ഭവതി. അഗ്രെ ഉദ്ധൃതോദനാസ്ഥാലി പഞ്ചമ്യന്ത സമാസസ്യ ഉദാഹരണം ഭൂമി. ഉദ്ധൃത ഓതന അത്ര അന്യപദാർത്ഥ ഭവതി സ്ഥാലീ യസ്യാഹ സ്ഥാല്യാഹ പാത്രാക് ഉദ്ധൃതോത്തന അത്ര ഉദ്ധൃതശബ്ദ ഭവതി ഓദനസ്യ വിശേഷണ ഉദ്ധൃത ഓദന അത്ര സമസ്ത പദം ഭവതി സ്ഥാല്യാഹ വിശേഷണ അത ഉദ്ധൃതോദന ഇതി സ്ത്രീ പ്രത്യാന്തം വരുമ്പോൾ സമാസേ കൃതേ സ്ത്രീത്വ വിവക്ഷായാം സ്ത്രീ പ്രത്യേക കൃത്യേ ടാപ് ഉദ്ധൃതോതന ഇതി സിദ്ധ്യതി. ശേഷം സർവദേവ അലൗകിക വിഗ്രഹ കഥം ഭവതി ഉദ്ധൃത സു ഓദന അത് ഓദന ഇതി ഓദന ഇതി സമസ്തപദസ്യ രൂപം. അത്ര ഓദന ശബ്ദ പുല്ലിംഗ ഉദ്ധൃത സു ഓദന സു ഇതി സ്ഥിതേ സമാസേ കൃതേ വിശേഷണത്തോദ്ധൃത ശബ്ദസ്യ പൂർവ്വ നിപാതേ കൃതേ ഉദ്ധൃത ഓദന ഇത്യത്ര വൃദ്ധ കൃതേ ഉദ്ധൃതോതന ശബ്ദ സിദ്ധ്യതി. ഉദ്ധൃതോതന ഇത്യത്ര അന്യപദാർത്ഥസ്യ സ്ത്രീത്വാദ് തദ്യോദനായ സ്ത്രീത്വദ്യോദനായ ടാപി കൃതേ സവർണദീർഘ ഉദ്ധൃതോതന തസ്ത്രിപ്രത്യപ്രക്രിയ അസ്മാഭി അനധീത തദഗ്രേ ഭവിഷ്യതി. അസ്യ സൂത്രസ്യ അർത്ഥവിശദീകരണായ വാർത്തികദ്വയം വർത്തതേ. ഏകം ഭവതി ബഹുവ്രീഹി സമാനാധികരണാനാമിതി വക്തവ്യം. അന്യത് ഭവതി അപ്രഥമാഭ്യുക്ത്യർത്ഥേ ബഹുവ്രീഹി വക്തവ്യ. പരന്തു ഏതദ് വാർത്തിക ദ്വയമപി ഉപേക്ഷണീയമേവ തസ്മാൻ സൂത്രദ്വാരാ ഏവ ഏതദ് അർത്ഥദ്വയം സിദ്ധ്യതി. അതഃ വാർത്തികം ന ആവശ്യകം ഭവതി. വാർത്തികം തു അസ്ത്യേവ വാർത്തികം ഭാഷയെ ദൃശ്യത്തെ. വാർത്തിക പാഠ പൃഥക് കുത്രാപി ന ഉപലഭ്യത്തെ. സർവം ഭാഷയേവ ഉപലഭ്യത്തെ. അതഃ വാർത്തികദ്വയമപി ഭാഷയെ ഉപലഭ്യത്തെ. പരന്തു വാർത്തികം വിനാ അപി അത്ര സൂത്രദ്വാരാ ഏവ അർത്ഥോപലബ്ധി ഭവതി. അത വാർത്തികം തക്തവ്യമേവ. ഭാഷ്യാനുസാരേണ ഉദ്ധൃതോദന ഇത്യത്ര സ്ത്രീപ്രത്യാന്തസ്യ വിശേഷ അന്യസർവം പൂർവദേവ. അനന്തരം ഷഷ്ടിർത്ഥ ബഹുവ്രീഹി ഭവതി പീതാംബരോ ഹരിരിതി. പീതം അംബരം യസ്യ സ പീതാംബര. ഏവമപി വിഗ്രഹം കർത്തൃ ശക്തം പീതേ അംബരേ യസ്യ സ പീതാംബര. ഏവം പീതാനി അംബരാണി യസ്യ പീതാംബര. തത് അർത്ഥാനുസാരേണ കർത്തവ്യ. അയമപ്പി അത്ര വിശേഷ ശേഷോ ബഹുവ്രീഹി ഇത്യത്ര ഉക്തം യസ്യ തൃഗസ്യ വിശേഷ്യ സമാസന ഉക്തഃ. തൃഗസ്യ ഇത്യത്ര ഏവമപ്പി അർത്ഥം കർത്തും ശക്യം. യസ്യ ഏകവചനസ്യ ഏവം ദ്വിവചനസ്യ ബഹുവചനസ്യ അതി. അത്ര വചനത്രയം ഭവതി തൃഗം. തസ്യ സമാസോ സമാസനോക്ത ഇത്യപി അർത്ഥ കർത്തും ശക്യതേ. അതഃ തൃഗശബ്ദസ്യ വിഭക്തേഹ ഇത്യർത്ഥ കൃതഃ വ്യാഖ്യാതവ്യ. തൃഗശബ്ദ ഭാഷ്യകാരേണ ഉക്തം യസ്യ തൃഗസ്യേതി. ഭാഷ്യ പദമേവ തൃഗസ്യ ഭാഷ്യ വർത്തതേ. തത്ര വചനരൂപതൃഗസ്യ ഇതി അപി അർത്ഥം കർത്തി ശക്യതേ. വിഗ്രഹ വാക്യ വിശേഷ അർത്ഥ അനുസരേണ കർണീയ. തത്ര പീതാംബരം പീതാംബരദ്വയം വർത്തത്തെ ചേത് പീതേ അംബരീതി കർത്തവ്യം. പീതാംബര ത്രയം വർത്തത്തെ ചേത് ബഹുജനം പീതാനി അംബരാണി യസ്യ ഏവം വൈ കർത്തവ്യം സഖ്യം. വചനം യദി സ്വീക്രിയതേ തർഹി ദ്വിതീയ തൃതീയ ചതുർത്ഥി സർവത്ര അർത്ഥി വചനം ദ്വിതീയായാമപി വിശിയ യസ്യ ത്രികസ്യ വിശിഷ്യ സമാസോ നോക്തഃ യസ്യ വിഭക്തേ യസ്യ വചനസ്യ ന യസ്യ വിഭക്തേ ഹൈവ വചനം. ആ വിഭക്തി വചനമേവ വിഭക്തി. വിഭക്തി അന്തേ വചനം വർത്തത്തെ. വിഭക്തി അന്തേ ശബ്ദ വചനം തത്ര വിഭക്തി വിഗ്രഹേ വർത്തത്തെ. വിഗ്രഹേ വിഗ്രഹരൂപ എത്ര വിഗ്രഹേ വചനം വർത്തേ തത്ര. സർവത്ര വിഭക്തിഷു വിഗ്രഹേ ഏവം കർത്തും ശക്യതേ. പ്രഥമാർത്ഥേ ദ്വിതീയാർത്ഥേ തൃതീയാർത്ഥേ സർവത്ര. പീതം അമ്പരം യസ്യേതി വിഗ്രഹ. അത്രാവി പ്രക്രിയാപൂർവദേവ പീത അംബര ഇത്യത്ര സവർണദീർഘേകൃതേ പീതാംബര ഇതി സിദ്ധ്യതി ഇതി വിശേഷഃ. പീതാംബര ഇത് സിദ്ധ്യർത്ഥം പീത അംബര ഇത്യത്ര സവർണദീർഘ കർത്തവ്യ ജയം വിശേഷ അത്ര അധികം അസ്തി. അനന്തരം സപ്തമ്യർത്ഥ ബഹുവ്രഹി വീരപുരുഷവോ ഗ്രാമ വീരപുരുഷ യസ്മിൻ ഗ്രാമേ വീരാഹ പുരുഷാഹ യസ്മിൻ ഗ്രാമേ യത് ഏവമപി വിഗ്രഹീതും ശക്യം. വീരാഹ പുരുഷാഹ യസ്മിൻ ഗ്രാമേ സഗ്രാമഹ വീരപുരുഷക. അത്ര ശേഷാം വിഭാഷ ഇത്തനേന വക്ഷ്യമാണേന സൂത്രേണ സമാസാന്തരൂപേണ കപ്രത്യകൃത വീരപുരുഷ ഇത്യനന്തരം കപ്രത്യകൃത സമാസാന്തപ്രക്രിയായാം തത്പൃഥക് പക്ഷരി കപ്രത്യയ ശേഷാ വിഭാഷ ഇത്യനേന തദ്വികൽപ ഏവ അതഃ വീരപുരുഷ ഇത്യപി വക്തി ശക്യം വീരപുരുഷക ഇത്യപി വക്തി ശക്യം. യഥാ ഘടപ്രതിയോഗിക അപാവ ഇതി വക്തി ശക്യം ഘട പ്രതിയോഗ്യഭാവ ഇത്യപി വക്തി ശക്യം. ബഹുവ്രീഹി സമാസേ തസ്യ കപ്രത്യയസ്യ വികല്പിതത്വാ തദ്വിനാപി പ്രയോഗഃ ദൃശ്യതേ. അത്ര കപ്രത്യസഹിതഃ പ്രയോഗഃ കൃതഃ വീരപുരുഷകഃ ഇതി ഇതി വീരാഹ പുരുഷാഹ യസ്മിൻ ഗ്രാമി ശേഷം സർവം സുഗമം. ശബ്ദരൂപം ദൃശ്യതേ അതഃ കപ്രത്യസഹിതം കപ്രത്യം വിനാ ച രൂപദ്വയം ദൃശ്യത്തെ. അത തസ്യ സർവത്ര രൂപ സാധൂകരണാർത്ഥമേവ നിയമ ക്രിയത്തെ. നതു കപ്രത്യദ്വാരാ നവീനം രൂപം ക്രിയത്തെ. അത്ര വീരപുരുഷക ഇതി പ്രയോഗ ദൃശ്യതേവം വീരപുരുഷ ഇത്യതി. അത കപ്രത്യ വികൽപ്പിത. ഭുക്തശബ്ദസ്യ രൂപസിദ്ധി കഥമിതി ജ്ഞാതവ്യം. ഭുക്തശബ്ദസ്യ തത്ര ഭുക്തശബ്ദഃ കർമ്മണി കൃതേ ഭുക്തം യത് തദേവ ഓദനം ഇത്യർത്ഥകേ. ഭുക്തം യത് തദേവ ഓദനം ഭുക്തോദനം ഭുക്തശിഷ്ടം ഇത്യാദി സ്ഥലേഷു എവമപി വക്തും ശക്യം. സാമാന്യരൂപേണ തത്പുരുഷാനന്തരം ബഹുവ്രീഹേ കൃതത്വാ ബഹുവ്രീഹി തത്പുരുഷം ബാധ്യത പരത്വാ. കിന്തു അർത്ഥ അനുസാരേണ കഥാചിത് തത്പുരുഷമപ്പി കടത്തും ശക്യത. പീതോദകം ശബ്ദ പീതോദകം പീതം ഉദകം യാഭി പീതോദക ഗാവഹ തത്ര ബഹുവ്രീരേവ നീലോത്പലവത് എവം വൈ കർത്തും ശക്യം. പീതവതുദകം പീതോദകം അർത്ഥമനുസൃത്യ കർത്തവ്യം. കിന്തു തത്ര വിശേഷണരൂപേണ കൃതരൂപം ഭവതി പീതോതകമി. പീതോതക ദുഗ്ധതൃണ ദുഗ്ധദോഹ ഇത്യാദി ഗവി വിശേഷണത്വേന കൃതഃ. അതഃ പീതം ഉദകം യാഭി ഗോഭി ഇതി. കിന്തു പീത നീലോത്പലവത് പീതം ഉദകം പീതോദകം പീതം ച തത്. തത്ര പീതശബ്ദസ്യ അർത്ഥഭൂതി പീതവർണം. അത്ര പീതശബ്ദസ്യ അർത്ഥോ ഭവതി പാപ്പാനെ ഇത്യസ്യ നിഷ്ഠാരൂപം പീതം അർത്ഥാനുസാരി കർത്തവ്യ പീതമുദകം ഇത്യത്ര പീതശബ്ദസ്യ അർത്ഥോ ഭവതി പീതവർണം ഏകത്ര അന്യത്ര പീതം പാനം കൃതം ഇതെത്ര പീതോദകം ഇതി അർത്ഥഭേദാദേവം ഭവതി അതേവ സർവത്ര ശാസ്ത്രേഷു വ്യാഖ്യാനഭേദ ദൃശ്യന്തി ഏതാദൃശേഷു സ്ഥലേഷു കേചിദേവം വദന്തി അത്ര പീതശബ്ദസ്യ പീതവർണ ഇത്യേവാർത്ഥ തദവിയുക്തമേവ അന്യൈഹി കഥ്യതേ അത്ര പീതശബ്ദസ്യ പാദാദോ നിഷ്ഠാന്തന്യോപാദ ബഹുവ്രീഹി കർത്തവ്യ ഇതി അതഃ വ്യാഖ്യാന ഭേദോപി വർത്തതേ പ്രഥമാർത്ഥേ തു ന അത്ര സൂത്രേ ശേഷ ഇതി നിർദ്ദിഷ്ടത്വാത് പ്രഥമാർത്ഥേ തു ന വൃഷ്ടേ ദേവേ ഗതഃ അത്ര സമാസം കസ്മാത് വൃഷ്ടേ ദേവേ യഹ ഗതഃ സഹ വൃഷ്ടദേവ ഇതി വക്തും ന ശക്യം പ്രഥമാന്ത അർത്ഥേ ബൗരി സമാസോ ന ഭവതി അതഃ വൃഷ്ടദേവ വൃഷ്ടദേവ ഗതഃ ഇതി പ്രയോഗം ന വർത്തതെ മേഘദ്വാരാ വർഷതി അതഃ ദേവശബ്ദഃ മേഘേ ഭി പ്രയുജ്യതെ അത്ര അന്യ പദാർത്ഥ അത്ര വർത്തതെ ഗതഃ ഇതി അത്ര പ്രഥമാർത്ഥേ സമാസ ന കൃതഃ